കൊണ്ടിരുന്നാൽ നമ്മള് നാളത്തേക്ക് മാറ്റി വെക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇപ്പോഴും എവിടെയും ആര് ചോദിച്ചാലും എവിടെയും നമുക്കത് പറയാൻ കഴിയും. നമ്മൾ ശരിക്കും ഉൾക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങള് നമുക്ക് എവിടെയും നമുക്ക് പറയാൻ പറ്റും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. പിന്നെ നമുക്കത് ആരോഗ്യത്തിന്റെ കാര്യമില്ല. ഒന്ന് ശരി, അതൊരു പ്രധാന പോയിന്റാണ്. രണ്ട്, എങ്ങനെ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇന്ന് പോയിന്റുകൾ പറയണം. കർമ്മയോഗവും യുദ്ധവും ഒരുമിച്ച് പോകത്തില്ല, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞ കാര്യം മറ്റേ ഞാൻ പറഞ്ഞല്ല. ഞാൻ പറയാത്തോടെ എന്റെ തലയിൽ കയറ്റരുത്. അത് രണ്ട് പോയിന്റായി. അടുത്ത് ഇനി അഞ്ചെണ്ണം കൂടെ പറഞ്ഞാൽ മതി. ശരി, അത്രയും മതി. ശരി, അതും മതി. മൂന്നായി. ഇനി എങ്ങനെ പറഞ്ഞത്? ഞാൻ പറഞ്ഞതല്ല പറയുന്നത്. എന്നും നിർബന്ധം പിടിക്കാതെ ഞാനല്ലേ പറഞ്ഞു. ആന്തരികമായ പ്രകൃതിയോട് യുദ്ധം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. എന്ന് പറഞ്ഞു ആന്തരികമായ യുദ്ധം ചെയ്ത് ശുദ്ധി വരുമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് പറയും. ആന്തരികമായ യുദ്ധം ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ യുദ്ധം ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. യുദ്ധമെന്ന് പറയുന്നത് എനിക്ക് അലർജിയാണ്. പിന്നെ ഞാൻ ഇങ്ങനെ ആന്തരികമായ പ്രകൃതിയോട് യുദ്ധം ചെയ്യാൻ പറയും. അപ്പൊ നേരത്തെ പറഞ്ഞത് എന്താണ്? ഞാൻ പറഞ്ഞത് അത് ശരി, ആന്തരികമായാലും ബാഹ്യമായാലും യുദ്ധം പാടില്ലെന്നാണ് പറയുന്നത്. ആന്തരികമായും പാടില്ല യുദ്ധം. ആന്തരികമായി നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ അസ്വസ്ഥരാകും, വിഷമിക്കും അല്ലേ? നമുക്ക് സമാധാനമല്ലേ വേണ്ടത്? അപ്പൊ നമ്മൾ അകത്ത് യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ സമാധാനം കിട്ടും. ആന്തരികമായി യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് ഒരു മോശം ആശയമാണ്. നമ്മുടെ ഉള്ളില് പുറത്തോ എവിടെ യുദ്ധം നടന്നാലും അത് പ്രശ്നമാണ്. ആന്തരികമായ യുദ്ധം നടന്നാൽ സമാധാനം പോവും. നമ്മൾ സമാധാനമില്ലാതെ വരുന്ന ഉള്ളില് യുദ്ധം നടക്കുമ്പോഴാണ്. നമ്മൾ യുദ്ധം അകത്തും നല്ലതല്ല പുറത്തും നല്ലതല്ല എന്നാണ് പറഞ്ഞത്. അത് അങ്ങനെയല്ല തിരിച്ചാ മനസ്സിലാക്കിയത്. ഇത് ഈ പ്രശ്നം എന്തെന്ന് വെച്ചു കഴിഞ്ഞാല് മനസ്സിലായോ? ഞാനിപ്പോ ഒരു മണിക്കൂർ ഇരുന്ന് പറയും. ഇപ്പൊ പറയുന്നതന്നെ നിങ്ങൾ എഴുതി വെച്ചത് നോക്കി വായിക്കുകയാണ്. ആ കാര്യം മനസ്സിലാക്കിയല്ല. ഞാൻ ഒരു മണിക്കൂർ ഇരുന്ന് പറയുമ്പോൾ ഈ ഒരു മണിക്കൂർ ശരിക്കും ഈ തത്വങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ ഒരാൾക്ക് അങ്ങനെ ഒരു ഗൗരവമുള്ള വിഷയം പറയുകയാണെങ്കിൽ പരമാവധി 10 മിനിറ്റ് കോൺസെൻട്രേഷൻ കിട്ടും. 10 മിനിറ്റിനകം സാധാരണ ഒരാൾക്ക് 10 മിനിറ്റ് വരെ ഒരാൾക്ക് പിടിച്ചിരിക്കാൻ പറ്റും. പറയുന്നത് 10 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ പ്രസംഗം തുടരണം എന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഒരാൾക്ക് പ്രയാസമാണ്, അത് പറ്റത്തില്ല. അത് ആ മനസ്സങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മളത് ഒരു ഗൗരവമുള്ള വിഷയമാണ് പറയണമെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. സാധാരണ മനുഷ്യന്റെ നിങ്ങളുടെ കാര്യം പറയല്ല, പൊതുവെ മനുഷ്യൻ അങ്ങനെ. അടുത്ത ക്ലാസ്സിൽ എത്ര പേർക്ക് അതിരുന്ന് കേൾക്കാൻ പറ്റുന്നുണ്ട്? എന്തുകൊണ്ടാണ് പറ്റാത്തത്? എന്തുകൊണ്ടാണ് പറ്റാത്ത അടുത്ത ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ നമുക്കിരുന്ന് കേൾക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? അതായത് ഈ ഇവിടെ ഒരു മണിക്കൂർ എന്തുകൊണ്ടിരിക്കുന്നു, അവിടെ എന്തുകൊണ്ട് അരമണിക്കൂർ ഇരിക്കാൻ പറ്റുന്നില്ല? ഇവിടെ ഈ പറയുന്ന ഗൗരവമുള്ള വിഷയങ്ങളല്ല പറയുന്നത് പലതും. നിങ്ങൾക്കിഷ്ടമുള്ള പൊളിറ്റിക്സും അവരുടെ കാര്യവും ഇവരുടെ കാര്യവും രാഷ്ട്രീയവും നാട്ടുകാരും പത്രവാർത്തയും ഒക്കെ ചർച്ച ചെയ്യുന്നതുകൊണ്ടാണ് ഒരു മണിക്കൂറുകൾ ഇരുന്ന് തരുന്നത്. ഇല്ലെങ്കിൽ അടുത്ത ക്ലാസ് പോലെ തന്നെ ഇതും നിങ്ങൾ ഉപേക്ഷിക്കും, ഇതിനും ആരും ഇരിക്കത്തില്ല. കാരണം അരമണിക്കൂർ ഇരിക്കാൻ പറ്റില്ല നമുക്ക്. എന്തുകൊണ്ടാണ്? ഒരു വിഷയം കോൺസെൻട്രേറ്റ് ചെയ്ത് പറ്റില്ല. ഞാൻ ഈ അടുത്ത ക്ലാസ് റെക്കോർഡ് ചെയ്ത് പലരും കേൾക്കുന്നുണ്ട്, അധ്യാപകർ കേൾക്കുന്നുണ്ട്. വർഷങ്ങളായി ഈ വേദാന്തമൊക്കെ പഠിപ്പിക്കുന്നവർ കേൾക്കുന്നുണ്ട്. അവരുടെയൊക്കെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്, എൻ്റെ അഭിപ്രായം എന്താ? പരമാവധി 10 മിനിറ്റ്, അത് കഴിഞ്ഞാൽ പിന്നെ പറ്റുന്നില്ല. പിന്നെ നിർത്തി വെച്ച് ഒരു ചായ കുടിച്ച് ഒരു പിടിയൊക്കെ വലിച്ചിട്ടാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? പിന്നെ ബാക്കി കേൾക്കുന്നവർ 10 മിനിറ്റ് വീണ്ടും അത് നിർത്തി വെച്ചിട്ടാണ് അടുത്ത് കേൾക്കുന്നത്. അപ്പൊ നമ്മുടെ മനസ്സ്, നമ്മളെന്ത് പറയുന്നു കേൾക്കുന്നു എന്നുള്ള നമ്മുടെ മനസ്സും ഒരു പ്രധാന വിഷയമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ ഗൗരവമായി ചർച്ച ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു വിഷയം തുടർച്ചയായിട്ട് ഉൾക്കൊണ്ടു പോകാൻ സാധിക്കുന്ന പ്രയാസമാണ്. ചിലർക്കൊക്കെ കഴിയുമായിരിക്കും, പൊതുവെ അത് സാധിക്കും. അതുകൊണ്ടാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇരിക്കാൻ പറ്റാത്ത, ഇരുന്നാലും ഗ്രഹിക്കാൻ പറ്റാത്ത, അത് കുറച്ചുകൂടെ ഗൗരവമുള്ള വിഷയമാണ്. ഇവിടെ നമ്മൾ മറ്റേ സ്വാമിയുടെ കാര്യം, ആ സ്വാമിയുടെ വരുമ്പോഴാണ് ഒന്ന് ഉണരുന്ന ആ എന്നാ പിന്നെ അതെന്താണെന്നൊന്നും അറിയണമല്ലോ. കാരണം നമുക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളാണ് പൊളിറ്റിക്സ്. കുറച്ചൊക്കെ കേൾക്കാൻ നമുക്ക് രസമാണ്, നമുക്ക് ഇഷ്ടമുള്ളവരെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടക്കേട് വരും, നമുക്ക് ഇഷ്ടമില്ലാത്തവരെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇഷ്ടം വരും. ഇതൊക്കെ നമ്മുടെ മനസ്സിന്റെ ഒരു പ്രത്യേകത. നമുക്ക് ഒരു മണിക്കൂർ ഇരിക്കുന്നതിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എത്ര പോയിന്റ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പറയുന്ന മുഴുവൻ നമുക്ക് ഉൾക്കൊണ്ടേണ്ട ആവശ്യമില്ല, കാരണം അത് ഇങ്ങനെ കഥകളാണ് പറയുന്നത്, സംഭവങ്ങളാണ്. പക്ഷെ ഒരു പോയിന്റ് ഉണ്ട്, അത് മനസ്സിലാക്കുക. ഇപ്പൊ പറഞ്ഞില്ലേ ഏറ്റവും വലിയൊരു അബദ്ധമാണ് ഇപ്പോൾ പറഞ്ഞത്. ഭഗവത്ഗീത എന്ന് പറയുന്നത് ആന്തരികമായ യുദ്ധത്തെക്കുറിച്ച് പറയുന്നു, അത് വലിയ അബദ്ധമെന്നാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട്? യുദ്ധം ആന്തരികമായാലും ബാഹ്യമായാലും മനുഷ്യന്റെ സ്വസ്ഥതയെ നശിപ്പിക്കുന്നതാണ്. യുദ്ധം എന്ന് പറയുന്ന ഒരിക്കലും നമ്മുടെ മനസ്സിലും പാടില്ല. നമ്മളെന്താ ആഗ്രഹിക്കുന്നത്? പ്രത്യേകിച്ച് ആധ്യാത്മിക ജീവിതത്തിലാണ് വരുന്നവരെങ്കിൽ അവരാഗ്രഹിക്കുന്നു. പൊതുവെ സമാധാനമാണ്, എല്ലാവരും ആഗ്രഹിക്കുന്നു. പലപ്പോൾ അത് കിട്ടുന്നില്ല, സാധിക്കുന്നുമില്ല, അത് വേറെ കാര്യം. പക്ഷെ മനുഷ്യന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, സമാധാനം വേണം. അപ്പൊ നിങ്ങൾ മനസ്സിൽ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു, യുദ്ധം ഒരിക്കലും ഒരു തരത്തിലും പാടില്ലെന്നാണ് ഞാൻ ഒരു ദിവസം മുഴുവൻ ഇരുന്ന ഒരു സാധനം കുറിച്ചാ പറഞ്ഞത്. എന്നിട്ടിപ്പോ ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? തലത്തിരിക്കും. അപ്പൊ പിന്നെ എനിക്ക് 50-60 മിനിറ്റ് മറ്റു കാര്യങ്ങളൊന്നും പറയാതെ ഇതുപോലെയുള്ള ഗൗരവമുള്ള വിഷയങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ടാണ് മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞത്, നിങ്ങൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടി. ഇന്നലെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ബാക്കിയൊക്കെ പോട്ടെ. നമ്മൾ അതിനെ സ്വാംശീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഞാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണ്? ഏകദേശം അടുത്ത് വരുന്നുണ്ട്, കൃത്യമായി പറഞ്ഞാൽ അതൊക്കെ നേരത്തെ പറഞ്ഞത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം ഇന്നലെ പറഞ്ഞത്. ആ പരമാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? പരമാർത്ഥം ഉരച്ച് തേർവിടുക എന്ന് പറയുന്നതിലെ ആ പരമാർത്ഥം എന്താണെന്നാണ് നിങ്ങളെ പറഞ്ഞത്. എന്താണ് പറയാം? ആധ്യാത്മിക തത്വമാണ് ഒരു പരമാർത്ഥം. മറ്റൊന്നെന്താണ്? സാമൂഹ്യമായ മറ്റൊരു പരമാർത്ഥം. രണ്ട് പരമാർത്ഥങ്ങളെയും ഉപദേശിച്ച് തേരോടിക്കുന്ന ആളാണ് ആര്? ഗുരു. ഇതാണ് നിങ്ങളെ പറഞ്ഞ ഏറ്റവും പ്രധാനം. പിന്നെ അത് കുറച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ ഫോട്ടോ ഇടുന്നതുകൊണ്ടപ്പോൾ ഞാൻ പിന്നെ വേറെ കഥകളൊക്കെ പറഞ്ഞു, ചോദിച്ച് പറഞ്ഞു, അങ്ങനെ പോയി. നമ്മളത് ഒരു 50 മിനിറ്റ് നമ്മളിരുന്ന് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്ത് നമ്മൾ ഉൾക്കൊണ്ടു എന്നുള്ളത് നമ്മുടെ ബുക്കിൽ നോട്ട് എഴുതി വെക്കുന്ന കാര്യമില്ല. നമ്മൾ എന്ത് ഉൾക്കൊണ്ടു നമ്മളൊന്ന് പരിശോധിക്കും. ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ പ്രത്യേകിച്ച് അത് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒരു പ്രത്യേകിച്ചൊരു കാര്യം പറഞ്ഞ എന്താണ്? ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇങ്ങനെ ഒരു അർത്ഥം ഞാൻ പറഞ്ഞു, പരമാർത്ഥം ഉരയ്ക്കുക എന്ന് പറഞ്ഞു. ഒന്ന് ആത്മീയമായ തത്വം, മറ്റൊന്ന് സാമൂഹികമായ തത്വം എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു. എന്താണ്? ആ അത് എഴുതിയാൽ ഉദ്ദേശിച്ച കാര്യമല്ല ഞാൻ പറഞ്ഞു, ഓർമ്മയുണ്ടോ? ഗ്രന്ഥം എഴുതിയാൾ അങ്ങനെ ഉദ്ദേശിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഇത് ഗുരുവിൽ യോജിപ്പിക്കുകയാണ്. നമ്മുടെ ഒരു ബുദ്ധി അനുസരിച്ച് പരമാർത്ഥത്തെ ഉപദേശിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഗുരുവിൽ യോജിപ്പിച്ച എങ്ങനെയായിരിക്കും? സാമൂഹികമായ യാഥാർത്ഥ്യങ്ങളുണ്ട്, അതും ഗുരു ഉപദേശിച്ചിട്ടുണ്ട്. അവിടെയാണ് സാമൂഹ്യ നീതിയുടെയും മറ്റും കാര്യങ്ങൾ. പിന്നെ ആത്മീയ തത്വം എന്ന് പറയുന്നത് അതൊരു പരമാർത്ഥമാണ്. ഈ രണ്ട് കാര്യങ്ങളും ഉപദേശിച്ചുകൊണ്ട് ഗുരു എന്ത് ചെയ്ത് തേർവിട്ടു, തേർവിടുന്നു എന്നാണ്, വിട്ടു എന്നല്ല, തേരോടിക്കുന്നു. ആ തേരെന്ന് പറയുന്നത് എന്താണ്? ധർമ്മമാണ്. അതാണ് ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്നത്. അതാണ് ധർമ്മം. ഇത്രയും മനസ്സിലാക്കി വെക്കണം ചുരുങ്ങിയ പക്ഷം. അങ്ങനെ പിന്നെ എന്താണ് ആ ധർമ്മരഥത്തെ ഓടിക്കുന്ന എന്ന് പറയുമ്പോൾ വർത്തമാനകാലത്തിൽ അങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ പൊരുൾ എന്ന് പറയുന്നത് എന്താണ്? ഗുരുവിന് എന്ന് മനസ്സിലാക്കുന്നത് ഞാൻ കണ്ട ഒരു വ്യാഖ്യാനം എന്നേ ഉള്ളൂ. എഴുതിയാളത് ഉദ്ദേശിക്കണമെന്നൊന്നുമില്ല. പക്ഷെ അങ്ങനെ മനസ്സിലാക്കുന്നത് ഇത് ചേരുന്നത് ഗുരുവിനെ ഇത് ചേരത്തുള്ളൂ ഞാൻ പറയുന്നു. ഇത് രാമനും കൃഷ്ണനും പുരാണ കഥാപാത്രങ്ങൾക്കൊന്നും ഇത് യോജിക്കുന്ന കാര്യമില്ല. ഗുരുവിന് മാത്രമേ യോജിക്കൂ വർത്തമാനകാലത്ത്. അത് പ്രത്യേകമുണ്ട്, തേർവിടുന്നതായ എന്ന് വെച്ചാൽ വർത്തമാനകാലത്തെ കാര്യം പറയും, തേര് ഓടിച്ച കാര്യമുണ്ട് പറയുന്നു. മഹാഭാരത കഥയിൽ ഒരു തേരോടിച്ച കഥയുണ്ട്, ആ ഓടിച്ച കഥയല്ല ഞാൻ പറയുന്നത്, ഇപ്പൊ ഓടിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് പറഞ്ഞത്. മലയാള ഭാഷയിലെ വിടുന്ന എന്നുള്ള അർത്ഥത്തിൽ വിടുമെന്ന് പ്രയോഗിക്കാം, ഭാവിയിലും പ്രയോഗിക്കാം, അങ്ങനെയും പ്രയോഗിക്കാം. ഭാഷ രണ്ടു തരത്തിലും പറയാം. അത് ആ കഴിഞ്ഞ ദിവസം ഞാൻ മൊത്തം പറഞ്ഞു, ഇന്ന് ഇത്രയും കാര്യം മനസ്സിലാക്കി, അത് മതി. പിന്നെ ബാക്കി നമ്മുടെ നാട്ടുകണക്കനുസരിച്ച് ഉള്ള പല കാര്യങ്ങളും പറയുന്ന അതും നമുക്ക് ആവശ്യമാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു പ്രതികരണ ശേഷി ഉണ്ടായിരിക്കും. നമ്മളീ ശാസ്ത്രത്തിന്റെ സങ്കീർണമായ സമസ്യകളൊക്കെ കുരുക്കഴിക്കുക എന്ന് പറയുന്ന അത് ഈ വിചാരിക്കുന്നതല്ല എല്ലാവർക്കും എളുപ്പമുള്ള കാര്യമുണ്ട്. തത്വങ്ങള് സിദ്ധാന്തങ്ങളൊക്കെ അങ്ങനെ ചർച്ച ചെയ്ത് തെളിച്ചെടുക്കുക ബുദ്ധി എളുപ്പമുള്ള ഒരു വിഷയമല്ലായിരുന്നു. പക്ഷെ അത് അത്രയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് സമൂഹത്തിലെ ദൈനംദിന കാര്യങ്ങളോട് എന്താണ് ഒരു സമബുദ്ധിയോടുകൂടി പ്രതികരിക്കാനുള്ള ഒരു ശേഷി ഉണ്ടാവും. എന്തുകൊണ്ട്? നമ്മൾ സമൂഹത്തിൽ ജീവിക്കുകയാണ്, നമ്മുടെ ചുറ്റും ഒരുപാട് വിഷയങ്ങളുണ്ട് എന്നും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ സമൂഹത്തിൽ നിന്ന് ഇത്തരം വിഷയങ്ങളെ നമ്മൾ നേരിടുമ്പോൾ നമുക്ക് അതിനോടുകൂടിയൊക്കെ പ്രതികരിക്കാനുള്ള ഒരു ശേഷിയിലുണ്ടാവണം. നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? കൂട്ടുപേരെ നോക്കി നടത്തുകയാണെങ്കിൽ എന്റെ ആവശ്യമില്ല, അവിടെ ആരും അങ്ങനെ ഒരു ചോദ്യമായിട്ട് നിങ്ങൾ മുമ്പിൽ വരുന്നില്ല. നിങ്ങൾ ഈ സമൂഹത്തെ അഭിമുഖീകരിക്കുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ എന്തുവരും? ഇത്തരം ചോദ്യങ്ങളെ നേരിടേണ്ടി വരും. സമൂഹത്തിൽ ഓരോ വിഷയങ്ങൾ പ്രതികരിക്കാനുള്ള ഒരു ബാധ്യത വരും, ഏത് വിഷയത്തിലായാലും. അപ്പൊ അതിനുള്ള ഒരു തയ്യാറെടുപ്പ് നമുക്ക് ആവശ്യമാണ്. അപ്പൊ അത് നമ്മൾ എങ്ങനെ അതിനോട് പ്രതികരിക്കും? ഗുരുവിന്റെ ഒരു ആശയത്തെ മുൻനിർത്തി അതിനടിസ്ഥാനമായി സ്വീകരിക്കേണ്ട എന്താണ്? ഗുരുവിന്റെ ദർശനം, കാഴ്ചപ്പാട്. അതിൽ നിന്നുകൊണ്ട് നമ്മൾ സമൂഹത്തില് ഇന്ന് ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മൾ ഏത് കാലത്ത് നാളെ ആയാലും ശരി നിങ്ങളുടെ മുമ്പിൽ വരുന്ന വിഷയങ്ങളോട് നമുക്ക് പ്രതികരിക്കേണ്ടി വരും. അതിനെക്കുറിച്ച് നമുക്കൊരു അഭിപ്രായ സ്വരൂപിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബാധ്യതയായിട്ട് വരും. അപ്പോ നമ്മൾ ഏത് ഫീൽഡിൽ നിൽക്കുന്നു എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ്. നിങ്ങളീ പറയുന്ന പോലെ ഒട്ടുപേരുടെ താക്കോലൊക്കെ നോക്കി എടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ ആവശ്യം വരത്തില്ല, അങ്ങനെയുള്ളവർക്ക് ഇതിന്റെ ആവശ്യമില്ല. മറിച്ച് നമ്മൾ സമൂഹ മധ്യത്തിൽ നിൽക്കുകയും അപ്പോൾ പ്രതികരണം എന്ന് പറയുന്നത് നമ്മുടെ ബാധ്യതയായിട്ട് വരും. മാറിയിക്കാൻ നമുക്ക് പറ്റത്തില്ല, കാരണം നമ്മൾ പറയുന്ന ഒരുപാട് പേര് ശ്രദ്ധിക്കും. ആ ഈ കാര്യത്തിൽ ഇവരുടെ അഭിപ്രായം എന്താണ്? അതിനെ അംഗീകരിക്കുന്ന ഒരുപാട് പേര് കാണും, എതിർക്കുന്നവരും കാണും. അപ്പോൾ നമ്മൾ ഒരു സെൻസിബിളായി ഒരു പ്രതികരണം നടത്തിയില്ലെങ്കിൽ എന്താണ് സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ വിലയിരുത്തുന്ന ഒരു വിഭാഗമാണ്. അവര് നമ്മളെ വളരെ വില കുറച്ച് കാണും. ഇപ്പോൾ സാമൂഹികമായ വിഷയങ്ങളെ കുറിച്ചും നമുക്കൊരു ധാരണ വേണം. അല്ലാതെ നിങ്ങൾ വ്യാകരണവും തർക്കവുമൊക്കെ പഠിച്ചുകൊണ്ട് അവിടെ നിന്നും അത് പ്രയോജനം ചെയ്യത്തില്ല. അത് നമുക്ക് മറ്റു ചില ഭാഗങ്ങളിൽ മാത്രമേ അത് ഉപയോഗപ്പെടുത്തുള്ളൂ. അതിനുപയോഗമുള്ള മണ്ഡലങ്ങളുണ്ട്, അത് വേറെയാണ്. അത്തരം കാര്യങ്ങളെ കുറിച്ചും നമുക്കൊരു ബോധം വേണം. സമൂഹത്തിലെ നന്മയും തിന്മയും ശരിയും തെറ്റും ധർമ്മവും അധർമ്മവും ഒക്കെ തിരിച്ചറിയുന്നതിനുള്ള ഒരു കഴിവ് നമുക്ക് ശാസ്ത്രം പഠിക്കുന്നതുകൊണ്ട് കിട്ടത്തില്ല. ശാസ്ത്രങ്ങളിൽ അതൊന്നും എഴുതി വെച്ചിട്ടില്ല, അതൊന്നുമില്ല. അവിടെ അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ എന്താണ് ദേവേന്ദ്രൻ അഹല്യയുടെ അടുത്ത് പോയത് ശരിയാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമുക്ക് കേട്ടിട്ടുണ്ടാവും. എന്താ അത് ചോദിച്ചാലും നിങ്ങൾക്കറിയത്തില്ല, ഇത് പറഞ്ഞാലും അറിയത്തില്ല. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള വിഷയങ്ങളെ അവിടെ ചർച്ച ചെയ്യാൻ പറ്റും. കഥകളാണ്. അപ്പോ നമ്മുടെ ചുറ്റുപാടിനോട് പ്രതികരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ്. അതിനും നമ്മൾ പ്രിപ്പയർ ആയി, അതും ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തെ ഒരിക്കലും അഭിമുഖീകരിക്കാതിരിക്കണം. ഏതെങ്കിലും ഗുഹയിലൊക്കെ പോയിരുന്നു പരസ്യപ്രതികരണം ആവശ്യമുള്ള കാര്യങ്ങളിൽ അത് വേണം. എന്നുവെച്ചാ എവിടെയാണ് പരസ്യപ്രതികരണം ആവശ്യമായി വരുന്നത്? എവിടെയാണ് നമ്മള് പ്രതിനിധാനം ചെയ്യുന്ന ഒരാശയമുണ്ട്, മനസ്സിലാവും. നമ്മള് പ്രതിനിധാനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമുണ്ട്. അപ്പോ അതിന് നേരെ വരുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ അതിനെ ബാധിക്കുന്ന ചോദ്യങ്ങളാണെങ്കിൽ പരസ്യമായി പ്രതികരിച്ചില്ലെങ്കിൽ അത് മോശമാണ്. ഒരു വ്യക്തിയെ സംബന്ധിക്കുന്ന കാര്യമുണ്ട്. ഞാനൊരു വ്യക്തിയാണ്, എന്നെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ആരോപണം പറഞ്ഞാൽ എനിക്ക് മിണ്ടാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം ഞാനൊരു വ്യക്തി മാത്രമാണ്. പക്ഷേ ഞാനൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ ഭാഗമായി നിൽക്കുകയാണെങ്കിൽ ചോദ്യങ്ങൾ ആ സമൂഹത്തിന്റെ നേരെ ആ പ്രസ്ഥാനത്തിന്റെ നേരെ തിരിയുമ്പോൾ പരസ്യമായി തന്നെ അതിന് പ്രതികരിക്കാനുള്ള ബാധ്യത എനിക്കുണ്ട്. അതിനുള്ള ബോധം തിരിച്ചറിവും നമുക്ക് വേണം. അതെന്തിനാ സംഘർഷമാക്കുന്നത്? സന്യാസത്തെ എന്തിനാ സംഘർഷമാണ്? നമ്മൾ പ്രതികരിക്കേണ്ട കാര്യങ്ങളിൽ പ്രതികരിക്കുകയും എന്താണോ ജനങ്ങളെ നമ്മൾ എന്താണ് നമ്മുടെ ആശയം ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. അതൊരു നമ്മുടെ പ്രതിബദ്ധതയാണ്. നമ്മുടെ ആശയം എന്താണോ ശിവഗിരിയുടെ നിലപാട് എന്താണ് ഇങ്ങനെ ഒരു വിഷയത്തിൽ, അത് ജനങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. അത് നമ്മൾ സമചിത്തതയോടുകൂടി തന്നെ പറയണം. അതിനുള്ള വിവേകം നമുക്ക് വേണം. ഗുരുവിന്റെ അതാണ് പറഞ്ഞ അവിടെ നമ്മൾ ഗുരുവിന്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് പ്രതികരിക്കും. പിന്നെ നമ്മൾ പറയുന്നത് നമ്മുടെ എന്താണ് സന്യാസ ജീവിതത്തെ, അതിപ്പോ അങ്ങനെയാണല്ലോ. പ്രതികരിച്ചില്ലെങ്കിലും നിങ്ങളുടെ സന്യാസ ജീവിതം എന്ന് പറയുന്നത് സംഘർഷഭരിതമാണല്ലോ. അതിന് പ്രതികരണമായിട്ട് എന്താ ബന്ധം? അത് നമ്മൾ എന്തെങ്കിലും സംഘർഷമായി ആക്കുന്നതല്ലേ? ആരും വന്ന് നമ്മളെ ആക്കുന്നതല്ലല്ലോ. നമ്മൾ സ്വയം തന്നെ സന്യാസത്തിലേക്ക് വരുന്നു സ്വയം. എന്നിട്ട് അതിന് സ്വയം സംഘർഷഭരിതമാക്കുന്നു. അതിന് പ്രതികരിച്ചാലും പ്രതികരിച്ചില്ലെങ്കിലും സംഘർഷത്തിലൂടെ പോകുന്നു. ഇതല്ല, ഇത് നമ്മുടെ സ്വാമി പറഞ്ഞ പോലെ അത് നമ്മുടെ ഒരു പ്രതിബദ്ധതയാണ്, സമൂഹത്തോടുള്ള പ്രതിബദ്ധതയാണ്. ആ അത് തന്നെ ആർജവം. ആ അതിലൊക്കെ ആർജവം വേണം, ആർജവം വേണം. ആർജവത്തിൽ നിന്നുകൊണ്ട് നമ്മള് മറ്റ് എന്താണ് ആശയ സംഹിതകൾക്കൊന്നും കീഴ്പ്പെടാതെ ഗുരുവിന്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഇതാണ് ഞങ്ങളുടെ നിലപാട് എന്ന് പറയണം. ആ പറയുന്നതിനുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. അതിന് സാമൂഹ്യ വിഷയങ്ങളെ കുറിച്ച് നമുക്ക് ബോധ്യം ഉണ്ടായാലേ പറ്റൂ. പറയേണ്ട സന്ദർഭത്തിൽ പറയണം. ഇപ്പൊ കുറെ പേർക്കെങ്കിലും നമ്മൾ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നു. നമ്മുടെ ശരി എന്താണെന്ന് അറിയാൻ താല്പര്യമുള്ളവർ കാണും, ശ്രദ്ധിക്കുന്നവർ കാണും. ബോധപൂർവം നമ്മളതിന് ശ്രമിക്കണം. സംഘർഷം എന്നൊക്കെ പറയുന്നത് ഈ മനുഷ്യന്റെ മനസ്സിന്റെ സംഘർഷം എന്നൊക്കെ പറയുന്നത് അവനവൻ ഉണ്ടാക്കുന്നതാണ്, മറ്റാരും ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ ചുറ്റുപാട് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ, നമ്മൾ ശരിയായി കൈകാര്യം ചെയ്യുന്നതിൽ പരാജയപ്പെടുമ്പോഴാണ് നമുക്ക് ആന്തരികമായ സംഘർഷം ഉണ്ടാകുന്നത്. അതിന് വേറെ ഒരു ഉത്തരവാദിയല്ല, അവനത് ചെയ്തു ഇവനത് ചെയ്തു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതിനൊന്നും കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനുഷ്യ ജീവിതമാണ്, ഏത് ചുറ്റുപാടുകളിലായാലും ജീവിതത്തിൽ നിരന്തരം നിരവധി പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അത് അയാളെ നിൽക്കുന്ന മേഖലയ്ക്കനുസരിച്ച് വ്യാപ്തി കൂടും അല്ലേ. നിങ്ങളൊരു സ്ഥാപനത്തിന്റെ നേതൃസ്ഥാനത്തിരിക്കുകയാണെങ്കിൽ അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. സ്വയം പറയുന്ന പോലെ നിങ്ങൾ കൂട്ടുപേരല്ലിരുന്ന് ഭക്ഷണം പാകം ചെയ്യണമെങ്കിൽ അവിടെ കുറച്ച് പ്രശ്നങ്ങളെ നേരിടേണ്ടി വരത്തുള്ളൂ, വ്യാപ്തി കൂടും. അങ്ങനെ വരുന്നിടത്ത് അയാൾ ആ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ അയാൾ പരാജയപ്പെട്ടാൽ അതായത് സംഘർഷമുണ്ടാകും. അത് അയാൾ വിജയകരമായി അതിനെ നേരിട്ടാൽ അയാൾ ശാന്തമായിരിക്കും. അപ്പൊ സ്വയം നമ്മൾ അസ്വസ്ഥനാകുമ്പോഴാണ് നമ്മൾ വെറുതെ കിടന്ന് ബേളം വയ്ക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കിടന്ന് ആൾക്കാരുടെ അടുത്ത് ബേളം വയ്ക്കുകയും അട്ടഹസിക്കുകയും ഒച്ച വയ്ക്കുകയൊക്കെ ചെയ്യുന്ന എന്തുകൊണ്ട്? നമ്മൾ ആന്തരികമായി നമ്മുടെ ഉള്ളിൽ സംഘർഷഭരിതമാകുന്നതുകൊണ്ടാണ്. അതല്ലെങ്കിൽ നമുക്ക് ശാന്തമായിട്ടിരിക്കാം. പൊരുളെന്ന് സാധാരണ സത്യം എന്ന് പറയും പൊരുളിന്. യാഥാർത്ഥ്യം, വാസ്തവം, തത്വം, തത്വം, തത്വം, പ്രവൃത്തി നടത്താൻ തത്വം എന്ന് പറയും. സത്യം എന്ന് പറയുന്ന ഇവിടെ വ്യക്തി, ഈ ഗ്രന്ഥകർത്താവ് ഉദ്ദേശിച്ചത് ശ്രീകൃഷ്ണൻ, ഗീത ഉപദേശിച്ച ശ്രീകൃഷ്ണനാണ് ഉദ്ദേശിച്ചത്. ഞാൻ പറയുന്നതില് എഴുതിയെടുത്തല്ലേ, അത് ഇടയ്ക്ക് ചില വാക്കുകൾ വിട്ടുപോയി, അത്രയും വേറെ പ്രശ്നം. വിട്ടതൊക്കെ അങ്ങോട്ട് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ശരിയാവും. പൊരുളം എന്ന് വെച്ചാൽ തത്വം. ആ ഇവിടെ പറയുന്ന എന്താണ്, ശ്രീകൃഷ്ണൻ ഒരു തത്വമായിട്ടാ കാണുന്നത്. ശ്രീകൃഷ്ണൻ എന്ന വ്യക്തി തന്നെ പരമാത്മാവല്ലേ? അപ്പൊ അതുകൊണ്ട് ആ പൊരുൾ എന്ന് പറയുന്നത് ഈശ്വരൻ എന്നുള്ള അർത്ഥത്തിൽ, പരമാത്മാവെന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ആരുടെ എഴുതിയാള് എന്റെ സാമാന്യമായിട്ട് അങ്ങനെ ചിന്തിക്കാം, എഴുതിയാള് അത് തന്നെ ഉദ്ദേശിച്ചത്, അതല്ല നമുക്ക് പറയാൻ പറ്റില്ല. അത് അതിന് നേരത്തെ വന്നു. എന്താണ് പരമാർത്ഥം ഉരച്ച് ഉരയ്ക്കുക, അവിടെ ശാസിക്കുക, ഉപദേശിക്കുക, പരമാർത്ഥത്തെ പറഞ്ഞു ഉപദേശിച്ചുകൊണ്ട് അവിടെ ഒന്ന് ഉരയ്ക്കുക എന്ന് പറയുന്നതാണ്. ഉരയ്ക്കാന്ന് വെച്ചാൽ പറയുക എന്നാണ് മലയാള അർത്ഥം. ഇവിടെ വരുമ്പോ അത് ഗീത ഉപദേശമില്ല, അതുകൊണ്ട് ഉപദേശിക്കൊണ്ട് നടത്തും. ഉരച്ചെന്ന് വെച്ചാൽ ഉരച്ചുകൊണ്ട്, ഉപദേശിച്ചുകൊണ്ട് തേരോടിക്കുന്ന, തേർവിടുന്ന പൊരുളെന്ന് പറയുമ്പോൾ ശ്രീകൃഷ്ണൻ. അതാണ് അതിന്റെ നേരർത്ഥം. പിന്നെ ആ അർത്ഥം അവിടെ യോജിക്കാത്തതുകൊണ്ട് ഞാൻ കണ്ടെത്തിയ, ഞാനത് ഗുരുവിൽ യോജിപ്പിച്ചതേ ഉള്ളൂ. അതാണ് ഇതുവരെ പറഞ്ഞത്. പറഞ്ഞത് വീണ്ടും പറയാന്നുള്ളത് പുതിയതായിട്ടൊന്നും പറയുന്നു. ചോദിക്ക, ഇപ്പൊ പറഞ്ഞത് അതാണ്, ഇപ്പൊ പറഞ്ഞത് പദ്യം അല്ല, ഇത്രയേ പറഞ്ഞുള്ളൂ. പരമാർത്ഥം ഉരച്ച് തേർപെടും പുരൾ, അതിനാണ് പറഞ്ഞത്. ഇതുവരെ പറഞ്ഞത് തന്നെ ചുരുക്കി പറഞ്ഞത്. ഇനി എന്താ ചുരുക്ക? ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ഇതിൽ നിന്ന് ചുരുക്കി എന്ത് മനസ്സിലാക്കി എന്നുള്ളതാണ്. അതൊന്ന് പറഞ്ഞ് പരമാർത്ഥം ഉരച്ച് തേർപെടും പുരൾ, ചുരുക്കി എന്ത് മനസ്സിലാക്കി? ഞാൻ ഇപ്പൊ ആറേഴു ദിവസം കൊണ്ട് പറയേ, ഇനി കേട്ടയാള് പറയട്ടെ. ചുരുക്കി പറയുന്നത് ഇങ്ങനെയാണ്, ഇതില്ല ഉപദേശിയുടെ പ്രസംഗം പോലെ അല്ല. എന്നോട് ചുരുക്കി പറയാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് ചോദിച്ചപ്പോ പ്രഭാഷണം തുടങ്ങുകയാണ്. പരമാർത്ഥം ഉരച്ച് തേർപെടും പുരൾ, ചുരുക്കി പറയുക. ഒരുപാട് ചുരുക്കിപ്പോയി, ഇത്രയും ചുരുക്കട്ട, കുറച്ചുകൂടെ ലൂസാക്കാം. എന്നുവെച്ചാ ചുരുക്കി പറയാന്ന് വെച്ചാ ഇത്രയേ ഉള്ളൂ. അതിലെ ഓരോ വാക്കും എടുത്തിട്ട് അതിനെ യോജിപ്പിച്ച് ആ വാക്കുകളുടെ അർത്ഥം പറയുക, അതാണ് ചുരുക്കി പറയുക. അതിനാണെങ്കിൽ പരമാർത്ഥം ഉരച്ച് തേർവിടും പൊരുൾ, ഇത്രയും വാക്കുകളെ യോജിപ്പിച്ച് അതിന്റെ അർത്ഥം പറയുക. ഇതൊക്കെ വ്യാഖ്യാനമാണ്. പറഞ്ഞെന്താണ്, അതിലെ വാക്കുകളെ ഓരോ വാക്കിനെ എടുത്ത് അതിന്റെ അർത്ഥം പറഞ്ഞ് പരസ്പരം യോജിപ്പിച്ച് പറഞ്ഞ ചുരുക്കർത്ഥം. ജീവിതം അകം പുറം അതിനൊന്നും അവിടെ വാക്കില്ല, അവിടെ ഉള്ള വാക്കിന്റെ അർത്ഥം പറയുക. നമുക്ക് പരത്തി പറയാനും വളരെ എളുപ്പമാണ്, ചുരുക്കി പറയാനാ പാട്. ഒന്ന് പറഞ്ഞേ നോക്കുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് തോന്നുന്നു, പുസ്തകം കാണുന്നതെന്ന് തോന്നുന്നു. അത്രയും സൂക്ഷ്മമായിട്ടുള്ള ചുരുക്കി പറഞ്ഞാൽ മതി. ആന്തരികം അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ ചുരുക്കി ആ മൊത്തം അതിന്റെ നടക്കില്ല. ഇത് സമയം കളയാവുന്നേ അത് ചുരുക്കടുത്ത ഒരു വാക്ക് പറഞ്ഞ് അതിന്റെ അർത്ഥം പറഞ്ഞ് യോജിപ്പിക്കണം. അങ്ങനെയാണ് ചുരുക്കി പറയുന്നത്. വാക്ക് പറയുന്നില്ല. ശരി, അങ്ങനെ പറയുക. തേർ വിടുക എന്ന് വെച്ചാൽ നയിക്കുന്ന എന്നാണ്. തേർ വിടുക എന്ന് വെച്ചാൽ നയിക്കുന്ന എന്നാണ്. വ്യാഖ്യാനമായി പരമാർത്ഥം ഉരച്ച് പരമാർത്ഥത്തെ ഉരച്ചുകൊണ്ട് ഉപദേശിച്ചുകൊണ്ട് തേർ വിടുന്ന തേരോടിക്കുന്നതായ പൊരുൾ തത്വം ഇത്രയുള്ളൂ. ഇതാണ് ചുരുക്കിയ അർത്ഥം. എല്ലാ വാക്കുകളുടെ അർത്ഥം പറഞ്ഞു. പരമാർത്ഥത്തിന് അർത്ഥം പറയേണ്ട കാര്യമില്ല. പരമാർത്ഥം പറഞ്ഞു അതാരാണ് എഴുതിയാൾ പറയുന്നത്? അത് ശ്രീകൃഷ്ണനാണ്. എനിക്ക് തോന്നുന്നത് അത് ഗുരുവാണ്. അതാണ് വ്യത്യാസം. പിന്നീട് വരും ഇവിടെ പൊരുളോ എന്നാ പറയും. പരമാർത്ഥം ഉരച്ച് തേർവിടും പൊരുളോ, ബാക്കി ഇനി കിടക്കുന്നു. ഭൂതദയാ ക്ഷമാബ്ദിയോ അപ്പോ അതിന്റെ പരമാർത്ഥം എന്തെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഗുരുവില് യോജിപ്പിക്കുമ്പോൾ എന്താണ് പരമാർത്ഥം? ആത്മീയവും സാമൂഹ്യവുമായ പരമാർത്ഥങ്ങൾ ഇത് രണ്ടും കണ്ടറിഞ്ഞ ആളാണ് ഗുരു. അതിൽ ആത്മീയ തത്വം അതാണ് ആത്മീയ പരമാർത്ഥം. അത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യും. സാമൂഹ്യമായ പരമാർത്ഥം എന്ന് പറയുന്നത് എന്താണ്? സാമൂഹ്യമായ യാഥാർത്ഥ്യം എന്താണ്? അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതാണ് സാമൂഹ്യനീതി എന്ന് പറയുന്നത്. സാമൂഹ്യ നീതിക്ക് വിരുദ്ധമായതെല്ലാം കാപട്യങ്ങളാണ്. സാമൂഹ്യ നീതിയാണ് സമൂഹത്തിന്റെ യാഥാർത്ഥ്യം. അതാണ് ബാക്കിയെല്ലാം അതിനെ മറച്ചു പിടിക്കുന്നതാണ്, അനീതികളല്ല. അപ്പൊ സാമൂഹ്യ നീതിയെ ബോധിച്ച ഒരാളാണ്, ശരിക്കും ഉൾക്കൊണ്ട് പ്രവർത്തിച്ച ഒരാളാണ് ആര്? ഗുരു. അത് നമ്മൾ മനസ്സിലാക്കും. ആ സാമൂഹ്യ നീതിയോട് അനുബന്ധമായി വരുന്ന നിരവധി വിഷയങ്ങളുണ്ടെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു. എന്തൊക്കെയാണത്? എന്തൊക്കെയാണ്? അതാണ് സാമൂഹ്യ നീതിയിലാണ് ചാതുർവർണ്ണം വരുന്നത്. എന്താ പറയുന്നത്? അത് ഞാൻ പറയുന്നതിന്റെ ഒരു പോയിന്റ് പോലും നിങ്ങൾക്ക് അത് പറയാൻ കഴിയുന്നില്ല. കുറച്ച് സാമൂഹ്യ നീതിയെ ആശ്രയിച്ചു വരുന്ന നിരവധി വിഷയങ്ങൾ ഗുരു കൈകാര്യം ചെയ്തിരുന്നു. എന്തൊക്കെയാണ്? അസമത്വമാണ് ഗുരു കൈകാര്യം ചെയ്തത്. നല്ല കഥയായി. മനുഷ്യാവകാശം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വിദ്യാഭ്യാസം പോലെയുള്ള വിദ്യാഭ്യാസം തൊഴിലെല്ലാം മനുഷ്യാവകാശങ്ങളിൽ പെടുന്നതാണ്. ഇതൊക്കെ മനുഷ്യാവകാശങ്ങൾ വരുന്നതാണ്. പിന്നെ ലിംഗനീതി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അവസര സമത്വം, ഇതൊക്കെ എന്റെ അടിസ്ഥാനപരമായി ഗുരു കൈകാര്യം ചെയ്ത വിഷയങ്ങൾ. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ അല്ലേ? എല്ലാവർക്കും ക്ഷേത്രത്തിൽ പോയി തൊഴാൻ അവകാശമുണ്ടെന്ന് പറയുന്ന അത് അന്നത്തെ ഒരു പ്രധാനമായ അവസര സമത്വമായിരുന്നു. മനസ്സിലായോ? സ്ത്രീക്കും വിദ്യാഭ്യാസം വേണമെന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ലിംഗനീതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. അന്ന് മനുഷ്യനൊന്നും അത്ര എത്തിയിരുന്നില്ല. സ്ത്രീക്ക് വിദ്യാഭ്യാസം വേണോ എന്നുള്ള കാര്യത്തിൽ അന്ന് സ്ത്രീക്ക് വിദ്യാഭ്യാസം പാടില്ല എന്ന് വാദിച്ചിരുന്ന മതങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു. അന്ന് ജാതികളും ഉണ്ടായിരുന്നു. മതങ്ങളും ജാതികളും സ്ത്രീ വിദ്യാഭ്യാസത്തിന് എതിരായിരുന്ന കാലത്താണ് ഗുരു പറഞ്ഞത് സ്ത്രീക്കും വിദ്യാഭ്യാസം. ലിംഗനീതി, അവസര സമത്വം, ഇങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ എന്ന് വെച്ചാൽ പുരോഗമനാത്മകമായ വിഷയങ്ങൾ, അതൊക്കെയാണ് സമൂഹത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ. ഇതിന് വിരുദ്ധമായി വരുന്ന കാപട്യങ്ങളാണെന്ന് വെച്ചാൽ, കാപട്യം എന്നുകൊണ്ട് പറയുന്നു ചില മനുഷ്യർ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. പുരുഷൻ അവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി സ്ത്രീയെ അടിച്ചമർത്തും. അത് അവിടെയാണ് ലിംഗനീതി ഇല്ലാതെ വരുന്നത്. അത് കാപട്യമാണ്. അപ്പൊ സ്ത്രീക്കും പുരുഷനും തുല്യനീതി എന്ന് പറയുന്നത് അത് പ്രകൃതി സിദ്ധമായൊരു കാര്യമാണ്. അങ്ങനെയാ പ്രകൃതിയിൽ വരേണ്ടത്. അതിന് വിരുദ്ധമായി പുരുഷൻ എന്ത് ചെയ്യുന്നു, അവന്റെ മേധാവിത്വം കാണിക്കുന്നു. അത്തരം സ്ഥലങ്ങളിലൊക്കെ അന്നത്തെ ചുറ്റുപാടുകൾക്കനുസരിച്ച് കഴിയുന്നത്ര സാധ്യമായ രീതിയിൽ ഗുരു അതിനോടെല്ലാം പ്രതികരിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി. അതാണ് നമ്മൾക്ക് പ്രതികരണ ശേഷി വേണമെന്ന് ഗുരു അതിനോടൊക്കെ പ്രതികരിച്ചു. അപ്പൊ ആ പ്രതികരണം പ്രതികരിച്ചു എന്ന് വെച്ചാൽ വലിയ സാമൂഹ്യ മാറ്റത്തിന് കാരണമായി. അങ്ങനെ ആ പ്രതികരണം നടത്തുമ്പോൾ ഗുരു എന്ത് ചെയ്തു, വളരെ ശാന്തമായി തന്നെ, ആരോട് യുദ്ധം ചെയ്യാതെ കഴിയുന്നത്ര ശാന്തമായി തന്നെ ആ കാര്യങ്ങളെല്ലാം ചെയ്തു. അവിടെ ആരോട് യുദ്ധത്തിനും വിപ്ലവത്തിനും ഒന്നും ഗുരു പോയില്ല. അതൊക്കെ ഗുരുവിന്റെ പ്രത്യേകതയായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ കൊണ്ടാണ് നമ്മൾ പറയുന്നത് ഗുരു ആ പരമാർത്ഥത്തിന്റെ വഴിക്ക് സഞ്ചരിച്ച ആളാണ്. ആൾക്കാർ സാമൂഹ്യ വിപ്ലവം എന്നൊക്കെ പറയും. വിപ്ലവം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മനസ്സിൽ വരുന്ന അടിപിടിയും ബഹളം എന്നൊക്കെയാണ്. അങ്ങനെയുള്ള ഒരു വിപ്ലവം ഉണ്ടാക്കി, പക്ഷെ മാറ്റം സംഭവിച്ചു, മാറ്റത്തെ ഉണ്ടാക്കി. എന്ന് വെച്ചാൽ സമൂഹത്തിന്റെ ഗതിയെ ഒന്ന് തിരിച്ചുവിട്ടു. പക്ഷെ അത് വളരെ പുരോഗമനാത്മകമായ മാറ്റം ഉണ്ടായി. അതാണ് അതിന്റെ പ്രത്യേകത. വളരെ പുരോഗമനാത്മകമായി, അല്ലാതെ ഒന്നിനെ അടിച്ച് തകർക്കുകയല്ല ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ പരമാർത്ഥം എന്ന് പറയുന്നത്. അതാർക്കും ഒരു ദോഷവും ചെയ്തില്ല, മനുഷ്യ സമൂഹത്തിന് ഗുണമേ ചെയ്തില്ല. ആ ഒന്നും ചെയ്തില്ല സമൂഹത്തിൽ ക്ഷോഭമുണ്ടാക്കും ഗുരു ചെയ്തില്ല. എന്നാൽ എല്ലാ കാര്യങ്ങളോടും പ്രതികരിച്ചു, എല്ലാ കാര്യങ്ങളോടും ഗുരു പ്രതികരിച്ചു. അതാണ് പ്രതികരണം എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങൾക്കും ഗുരുവിനും ഗുരുവിന്റേതായ അഭിപ്രായം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിയുന്നത്ര ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു, ജനങ്ങളിൽ മാറ്റങ്ങളെ ഉണ്ടാക്കി, സമൂഹത്തെ മുന്നോട്ട് നയിച്ചു. ഇതൊക്കെയാണ് ഗുരു സമൂഹത്തിൽ കണ്ടെത്തിയ യാഥാർത്ഥ്യങ്ങളെന്ന് പറയുന്നത്. ഇതൊക്കെ അങ്ങനെ പല സംഭവങ്ങളും. അതൊരു സംഭവം. അതുപോലെ അന്ന് അവിടെയുള്ള സമുദായ പ്രമാണിമാർക്കെതിരായിരുന്നു അവരെ കൂട്ടത്തിൽ ചേർക്കുന്നത്. അപ്പൊ അവിടെ ഗുരു ഇടപെട്ടു. അങ്ങനെ പല കാര്യങ്ങളും, ഒരു കാര്യമല്ല, ഏത് കാര്യം നോക്കിയാലും. അപ്പൊ ഈ വിശേഷണം ഏറ്റവും കൂടുതൽ യോജിക്കുന്ന ഗുരുവിനാണ്. എങ്ങനെ നോക്കിയാൽ പിന്നെ ഈ പറയുന്ന രഥം തേരോടിക്കുക എന്ന് പറയുന്നത്, ആ തേരെന്ന് പറയുന്നത് ഗുരുവിന്റെ ധർമ്മം ആണ്. ഗുരുവിന്റെ ധർമ്മം എന്ന് പറയുന്നത് ഇത്രയുള്ള സാമൂഹ്യ നീതിയിൽ ഓടുന്ന രഥമാണ്. അതാണ് ഗുരുവിന്റെ, ആ രഥമാണ് ഗുരുവിന്റെ ധർമ്മം, ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്നത്. അല്ല പഴയ ധർമ്മമല്ല ഗുരുധർമ്മം എന്ന് പറഞ്ഞതുകൊണ്ട് അതൊക്കെ പഴയ ശിഷ്യന്മാരെല്ലാം അത് അന്ന് കൂടെ നിന്നവരെല്ലാം അവരെ കൊണ്ട് കഴിയുന്നുള്ള രീതിയിൽ അവർ പ്രവർത്തിച്ചു. അല്ല, സഹോദരനയ്യപ്പൻ എന്ന് പറഞ്ഞാ സഹോദരനയ്യപ്പനോട് ഗുരുവും പറഞ്ഞ എന്താണ്? ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കുക എന്ന് മനസ്സിലാക്കും. ബഹളം വയ്ക്കാനല്ല പറഞ്ഞു. അയ്യപ്പൻ ബഹളം വയ്ക്കും, പക്ഷെ ബഹളം വയ്ക്കല്ല വേണ്ടതെന്നാണ് ഗുരു അതിനെ നിയന്ത്രിക്കുകയായി ചെയ്തത്. ആ അത് കഴിയത്തില്ല. ഒരു ദിവസം സവനയ്യപ്പൻ പ്രവർത്തിച്ചെന്ന് വെച്ചാൽ സവനയ്യപ്പൻ വളരെ വളരെ വളരെ വളരെ മാന്യമായി തന്നെ പ്രവർത്തിച്ചത്. എല്ലാ ബഹളത്തിനും അടിക്കും, വിപ്ലവത്തിനും പോയി. പിന്നെ എന്താ ചെയ്തത്? പുലയരെ കൂട്ടിയിരുത്തി മിശ്രഭോജനം നടത്തി, ഇതല്ലേ ഉള്ളൂ. അതാരും ആൾക്കാരോ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന എന്തെങ്കിലും ആരെങ്കിലും അടിക്കുകയോ പിടിക്കുകയോ ചെയ്യുന്നതാണ്. അതിനോടുള്ള പ്രതികരണമാണ് നീറ്റും കൂട് ഉടഞ്ഞതും സമുദായത്തെ ബഹിഷ്കരിച്ചു. അത് സഹോദരൻ അയ്യപ്പൻ ചെയ്തതല്ല, അയ്യപ്പനോടും മറ്റുള്ള അന്നത്തെ സമുദായ പ്രമാണികമാ കാണിച്ചെടുത്താണ് അക്രമം വന്നത്. അല്ല, അയ്യപ്പൻ ഒരിടത്തും അക്രമം ഒന്നും കാണിച്ചില്ല. സവനയ്യപ്പൻ ചെയ്ത എന്താണ്? മൂന്നാല് പേരെ കൂട്ടി ചെല്ലുക, ഓരോ ജംഗ്ഷനിൽ ചെല്ലുക, അവിടെ എന്തെങ്കിലും എന്താണ് പൊക്കമുള്ള എന്തെങ്കിലും സാധനം എടുത്തിടുക, അതിന്റെ മേളിൽ കയറിയിരിക്കുക. പഴയകാലത്ത് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു സാധനമുണ്ട്, മൈക്കില്ലാത്ത കാലത്ത് മെഗാഫോൺ, അതെടുത്ത് വെച്ചിട്ട് പബ്ലിക്കായിട്ട് സംസാരിക്കുക. ഇതിലെന്താ വിപ്ലവം? ഏറ്റവും സമാധാനപരമായിട്ടാണ്. പക്ഷെ പ്രതികരിച്ചത് ആര്? അന്ന് ഏഴോ പ്രമാണിമാര് പ്രതികരിച്ചത് മോശമായിട്ടാണ്. അടിയും കൊടുത്തു, അതൊക്കെ ചെയ്തു. അല്ല, സഹോദരനായപ്പോഴൊന്നും അങ്ങനെ മോശമായിട്ടൊന്നും പ്രതികരിക്കാനൊന്നും പോയിട്ടില്ല, ആരും പ്രതികരിച്ചിട്ടില്ല. അങ്ങേറ്റം പ്രതികരിച്ചതുകൊണ്ട് അവർ സംസാരിച്ചിട്ടുണ്ട്. സി കേശവനെ പോലെയുള്ളവരൊക്കെ അന്നത്തെ മേൽക്കോയ്മക്കാരെയൊക്കെ ഇളക്കി ഒക്കെ രീതിയിൽ കോഴഞ്ചേരി പ്രസംഗം പോലെയുള്ള പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനപ്പുറമൊന്നും സംഭവിച്ചില്ല. പ്രസംഗങ്ങളേ ഉള്ളൂ, വാചകം അടിയേ ഉള്ളൂ. അല്ലാവരും വിപ്ലവത്തിനൊന്നും ആരും പോയില്ല, അടിക്കാനും പിടിക്കാനും ഒന്നും ആരും പോയില്ല. ഗുരുവിന്റെ ഋഷ്യന്മാരൊന്നും പോയി. ഒരുപാട് ഒരുപാട് എഴുതിയിട്ടില്ല. അവരൊക്കെ വളരെ, പിന്നെ അവരുടെ ചുറ്റുപാടുകൾ അതായിരുന്നു അന്നത്തെ. അതുകൊണ്ട് ആ ചുറ്റുപാടുകൾക്ക് അനുയോജ്യമായ രീതിയിൽ അവർ വളരെ മാതൃകാപരമായി പ്രവർത്തിച്ചു. അതിന്റെ പ്രയോജനം ഉണ്ടായി. അല്ലാതെ അവര് പ്രക്ഷോഭമൊന്നും ഉണ്ടാക്കിയില്ല ആരും. പിന്നെ വേറെ എന്താണ് ആനന്ദതീർത്ഥരും അയ്യപ്പനും ഒക്കെ എന്താ അവരൊക്കെ? എനിക്കങ്ങനെ പറഞ്ഞോന്നറിയത്തില്ല. പക്ഷെ ഗുരുവിന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഇവർ രണ്ടുപേരും, ആനന്ദതീർത്ഥരും സവർണയ്യപ്പനും. അതിന് ഈ പറയുന്ന അടി മുഴുവൻ കൊണ്ടത് ആനന്ദതീർത്ഥരാണ്. ആവശ്യത്തോടെ അടി കൊണ്ട ആളാണ് ആനന്ദതീർത്ഥർ. അവസാനം ശിവഗിരിയിൽ നിന്ന് അടിയും കൊണ്ട് പോവുകയും ചെയ്തു. പിന്നെ അവരുടെ ഒന്നും കാര്യം പറയരുതെന്ന് എന്താ പറയുന്നത്? അതൊക്കെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഈ ഒന്നും പൊതിഞ്ഞു വെച്ചിട്ടോ മറച്ചു വെച്ചിട്ടോ ഒന്നും കാര്യമില്ല, ജനങ്ങൾക്കെല്ലാം അറിയാം. പിന്നെ നമ്മൾ അതൊക്കെ ഒളിച്ചു വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവര് അല്പത്തരമാണ്, അതിനൊന്നും കാര്യമില്ല. അത് സമൂഹത്തിന് അറിയാം. അല്ല, ആനന്ദതീർത്ഥരെ കുറിച്ചൊക്കെ എത്ര പേര് പഠനം നടത്തിയിരിക്കുന്നു, ആരെല്ലാം ഇവിടെയെല്ലാം പരാമർശിച്ചിരിക്കുന്നു, പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നു, അതുപോലെ സഹോദരനയ്യപ്പനെ കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടന്നിരിക്കുന്നു. അവരൊക്കെയാണ് ശരിക്കും ഗുരുവിന്റെ ആദർശം അനുസരിച്ച് മാതൃകാപരമായി പ്രവർത്തിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട ഇവർ രണ്ടുപേരുമാണ്. നമ്മൾ വ്യക്തിപരമായി പോണ്ട, അതങ്ങ് വിട്ടത്. ആ അതങ്ങ് പോട്ടെ, അതിന് കാണുമ്പോൾ ചോദിച്ചാണ്. അടുത്ത വേറെ വിഷയം, അടുത്ത വിഷയം രണ്ടായിരത്തി 2023 പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വേറെ അടുത്ത് പിടിക്കുക, അത് വിട്ട് പിടിക്കുക. ഇന്ത്യയെ കുറിച്ച് എന്തെങ്കിലും അറിയാനോ പറയാനോ ഉണ്ടെങ്കിൽ അത് പറയുക. പരമാർത്ഥം പുരച്ച് തേർവിടും പുരം ഉണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് അടുത്തയിലേക്ക് കിടക്കാം. എന്തെങ്കിലും പറയാനുണ്ടോ അറിയാനുണ്ടോ ഇനി അത് പറയും. അതല്ലേ ഇപ്പൊ പറഞ്ഞു, ശ്രീനാരായണ ധർമ്മം ഒറ്റ വാചകം. ഏത് ബുദ്ധനത് ആണ് അടുത്ത് പറയുന്നത്. അടുത്ത് പറയുന്നത് എന്താണ്? ഭൂതദയാ ക്ഷമാബ്ധിയോ. അത് ഭൂതദയ, ഭൂതം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാണികൾ, പ്രാണികളിലുള്ള ദയ അല്ലെങ്കിൽ പ്രാണികളോടുള്ള ദയ. പിന്നെ ക്ഷമ, അത് അങ്ങേറ്റം ഉണ്ടായിരുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന ആരാണ്? ആരാണ് ആദ്യം വരുന്ന? വർദ്ധമാന മഹാവീരൻ. അത് കഴിഞ്ഞ് ബുദ്ധൻ വരത്തുള്ളൂ. ഇവര് ഏകദേശം സമകാലികന്മാരാണ്. BCE 6-7 നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്നവരാണ്. കൃത്യമായ വർഷമൊന്നും ആർക്കും അറിയത്തില്ല. ഓരോരുത്തരും ഊഹാപോഹങ്ങൾ പറയുന്നതാണ്. അതില് അല്പം മുമ്പേ എന്തായാലും വർദ്ധമാന മഹാവീരൻ. അവരുടെ ഇന്നത്തെ അനുയായി അന്ന് ഉപയോഗിച്ചിരുന്നു എന്നറിയത്തില്ല. ഇന്ന് അവര് ഇന്നും അവരുടെ ആദർശത്തിൽ അവര് വെള്ളം ചേർക്കുന്നില്ല. ജൈനന്മാരെന്ന് പറയുന്ന അവര് അതിൽ രണ്ടു തരത്തിലുള്ള ഒന്ന് ഹിസ്റ്ററി. ഹിസ്റ്ററിയിൽ വർദ്ധമാന മഹാവീരൻ, പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ഗുരുവിനെ കുറിച്ചും പറയുന്നു. അവരുടെ ട്രഡീഷൻ വേറെയാണ്. ട്രഡീഷൻ എന്ന് പറയുമ്പോൾ കഥ. കഥയില് 24 തീർത്ഥങ്കരന്മാരുണ്ടായിരുന്നു. അതിൽ 24-ാമത്തെ ആളാണ് ഋഷഭദേവൻ തുടങ്ങി വർദ്ധമാന മഹാവീരന്മാർ വരെ. 24 പേരിൽ 24-ാമത്തവനാണ് നമ്മൾ പറയുന്നത് വർദ്ധമാന മഹാവീരൻ എന്ന് പറയുന്നത്. ജൈനമത സ്ഥാപനം എന്ന് പറയുന്നു. അത് ട്രഡീഷൻ. ഇതെല്ലാത്തിനും രണ്ട് കാര്യങ്ങളുണ്ട്, ഹിസ്റ്ററിയുണ്ട്, ട്രഡീഷനുണ്ട്. ചിലയിൽ ട്രഡീഷൻ മാത്രമേ കാണൂ, ഹിസ്റ്ററി കാണത്തില്ല. ട്രഡീഷൻ എന്ന് പറയുമ്പോൾ അവരവർ ആ മതവിഭാഗക്കാർ പാരമ്പര്യമായി പറഞ്ഞു വരുന്ന കഥ, അതാണ് ട്രഡീഷൻ എന്ന് പറയുന്നത്. ഹിസ്റ്ററി എന്ന് പറയുന്നത് നമ്മുടെ ചരിത്രത്തിലുള്ള അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പൊ ചരിത്രത്തിലുള്ള അടയാളപ്പെടുത്തുന്നത് വർദ്ധമാന മഹാവീരനെ തുടങ്ങിയാണ്. അപ്പോ പ്രാണികളോടുള്ള ദയ, അങ്ങേയറ്റം. ഒരു പ്രാണിയെയും ഹിംസിക്കാനേ പാടില്ല. അതെങ്ങനെ? തിരിച്ചു കടിക്കുന്നതായാലും കടിക്കാത്തതായാലും ചരിക്കുന്നതായാലും ചരിക്കാത്തതായാലും ഏത് തരത്തിലായാലും കൊല്ലരുത്. അതാണ് ഇവിടെ പറയുന്നത്, ഒരു വീട് എറുമ്പിനും വരത്തരുത്. അത് ഏറ്റവും യോജിക്കുന്ന ഒരു ചരിത്ര പുരുഷൻ എന്ന് പറയുന്നത് വർദ്ധമാന മഹാവീരനാണ്. അത് കഴിഞ്ഞേ ബുദ്ധൻ വരത്തുള്ളൂ. ആ വർദ്ധമാന മഹാവീരന്റെ സ്വാധീനമാണ് ബുദ്ധൻ്റെ വന്നത്. അതുകൊണ്ട് അത്രത്തോളം വരത്തില്ല. ക്യാമ്പിലെ അത് വെറും കഥയാണ്, പാമ്പ് പാല് കുടിക്കത്തില്ല. ഇങ്ങനെ കഥകൾ ഒരുപാട് വരും. കഥകൾ കാര്യം ലൈവെന്ന് ഇപ്പൊ പലരും പലതും ലൈവായി കാണുന്നുണ്ടല്ലോ പലരും. അന്ന് ശരിയായിരിക്കും എന്നൊന്നുമില്ലല്ലോ. ലൈവ് എന്ന് പറയുന്ന കാര്യമില്ല, കഥയാണ്, അത് കാര്യമില്ല. അങ്ങനെ പാമ്പ് നിങ്ങൾ പൈതൃകം വന്ന് പിടിക്കത്തുള്ളൂ, അത് ശരിയാണ്. വളരെ ചൂടുള്ള സമയത്ത് അതിങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ അത് കുടിക്കുകയൊക്കെ ചെയ്യും, അത് ശരിയാണ്. പിന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കൈനീട്ടവും വന്ന് കുടിക്കുന്നു, കഥകളാണ്. ആ അത് കുടിക്കുമെന്ന് ഞാനും സമ്മതിച്ചല്ലോ, വെള്ളം കുടിക്കുമെന്ന് ഞാനും സമ്മതിച്ചല്ലോ. അത് ദാഹിച്ച് വരുമ്പോ വെള്ളം ഒഴിച്ചു കൊടുത്താൽ കുടിക്കും അത്. അത് പാമ്പ് വെള്ളം കുടിക്കും. യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോ ആണ്. പിന്നെ അത് ഈ കഥകളിലേക്ക് പോകുന്നത്, അത് വെള്ളം അന്വേഷിച്ച് വരും, ചൂട് അതിന് സഹിക്കാൻ പറ്റില്ല. ആ ചോദ്യം നമ്മൾ പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്താൽ കൊടുക്കും. പക്ഷെ കൊതുകിനാ തിരിച്ചറിവ് ഉണ്ടാകത്തില്ല, ഇദ്ദേഹത്തിന് തിരിച്ചറിവ് ഉണ്ടാകത്തില്ല, കൊതുകിനെ സംബന്ധിച്ച് അത്രയും ബോധം ഉണ്ടാകത്തില്ല. കൊതു വരുന്ന എന്തിനാണ്? രക്തം കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് പിന്നെ വന്നാൽ ചിലപ്പം കുത്തിന്നിരിക്കും, പിന്നെ കുത്തുമ്പോൾ അതിനെ കൊല്ലാതിരിക്കാന്നുള്ളതേ ഉള്ളൂ. കാരണം ഈ പറയുന്ന കേട്ട ഈ പറയുന്ന ആളിലും കൊതുകിനും തിരിച്ചറിവ് വേണം. കൊതുകിനും തിരിച്ചറിവ് ഉണ്ടാകാൻ വേണ്ടി പാടാണ്, മനസ്സിലായി? നമുക്ക് തിരിച്ചറിവ് ഉണ്ടാകും, കൊതുകിനും ആ തിരിച്ചറിവ് ഉണ്ടായാലേ അത് പഠിക്കാതിരിക്കും. അതുകൊണ്ട് ഒരുപാട് അങ്ങ് തള്ളരുത്. പിന്നെ ഇതുണ്ട്, ദേഹത്തൊക്കെ നമ്മൾ ചില ഓഡോമോസ് ഒക്കെ ഇങ്ങനെ പുരട്ടിയിരുന്നാൽ കൊതുക് കടിക്കത്തില്ല. അത് അതപ്പോ അതിന്റെ തിരിച്ചറിവുണ്ടാവും, അല്ല ഈ പറയുന്നതുകൊണ്ടും തിരിച്ചറിവുണ്ടാവും. പുൽത്തൈലം പുരട്ടിയാൽ മതി കൊതുക് കടിക്കത്തില്ല. അതിന് ഇഷ്ടമില്ലാത്ത ചില ഇനി മനുഷ്യ ശരീരത്തിൽ തന്നെ കൊതുക് കടിക്കാത്ത ശരീരമുണ്ട്. കൂടുതൽ നമ്മുടെ ശരീരത്തിലെ ചില ഹോർമോണുകളുടെ പ്രവർത്തനം കൊണ്ട് ചിലരുടെ ശരീരത്തിൽ കൊതുക് കൂടുതൽ ആകർഷിക്കും, ചില ശരീരത്തിൽ നിന്ന് കൊതുക്. നമ്മൾ രണ്ടുപേരെഴുതുന്ന ഒരാളെ കൂടുതൽ കടിക്കും, ഒരാളെ കടിക്കത്തില്ല. അങ്ങനെയുള്ള പ്രത്യേകതകളാണ്, അതൊക്കെ സംഭവിക്കും. അത് ശരീരത്തിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് പിന്നെ ഈ ലൈവ് എന്ന് പറയുന്ന പലരും ഇങ്ങനെ ലൈവായി എപ്പോഴും കൃഷ്ണനെയും രാമനെയും ഗുരുവിനെയും ഒക്കെ കണ്ടുകൊണ്ടിരിക്കും. ആ ലൈവിനൊന്നും വലിയ കാര്യമില്ല. അപ്പോ പ്രാണി ദയ എന്ന് പറയുന്നത് ഇവിടെ അതല്ല. ഒന്നിനെയും ഒരു പ്രാണികളെയും ഹിംസിക്കരുത്, ഒരു വീട് എറുമ്പിനും വരുത്തരുത്. അതൊന്ന്. പിന്നെ എന്താണ് ക്ഷമ? രണ്ടാമത്തെ ഏറ്റവും വലിയ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയൊരു ഗുണമാണ് ക്ഷമ. എത്രമാത്രം ഒരാൾക്ക് ക്ഷമ സാധ്യമാകുമോ അത്രമാത്രം അയാൾ ആത്മീയമായി അയാൾക്ക് പുരോഗതി ഉണ്ടാകും, ശാന്തി സമാധാനം ഉണ്ടാകും. പക്ഷെ പലപ്പോഴും നമ്മുടെ കയ്യിൽ നിന്നും കൈവിട്ടു പോകും, അതാണ് ഒരു കുഴപ്പം. സ്വാമി അങ്ങനെ ആയിരുന്നു. എവിടെ ഇപ്പൊ എഴുതിയാളുടെ സ്വാതന്ത്ര്യം ഉണ്ട്, എഴുതിയാളല്ലേ തീരുമാനിക്കേണ്ടത്. പെട്ടെന്ന് സ്വാമിയെ കുറിച്ച് ഈ എന്താണ് കാരുണ്യത്തിന്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും പറയാം. സ്വാമി എന്താണ് ഇവിടുത്തെ പോയി താമസിച്ചിട്ട് പോയിട്ട് അവിടെ കത്തെഴുതിയപ്പോഴത്തേക്ക് ആദ്യം എഴുതി ചോദിച്ചത് അവിടെയുള്ള ഉറുമ്പുകൾക്കൊക്കെ ഇന്ന് കൃത്യമായി ഭക്ഷണം കൊടുക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. അത് അതൊക്കെ ഉണ്ട്. അത് അങ്ങനെയായിരുന്നു സ്വാമി ഒരു ഒരുപാട് സംഭവങ്ങള് ജീവിതത്തിൽ പറയുന്നു. പക്ഷെ ഇത് എന്താണ് ഭൂതദയാ ക്ഷമാബ്ദി എന്ന് പറയുമ്പോൾ പ്രസിദ്ധനായ ഒരു ചരിത്ര പുരുഷൻ, കാരണം എഴുതിയാൾ ആദ്യം പറഞ്ഞാരെ ഗുരുവിനെന്ന് നമ്മൾ പറയുന്നില്ല, ഇയാൾ പറഞ്ഞാരെ ശ്രീകൃഷ്ണനെയാണ്. രണ്ടാമത് പറഞ്ഞപ്പോ നമുക്ക് ഗുരു എന്ന് പറയാം, പക്ഷെ ഇയാൾ എഴുതിയാൾ ഉദ്ദേശിച്ച ആരാണ്? മഹാവീരൻ പിന്നെ ബുദ്ധൻ. അതിലെ ക്ഷമ എന്ന് പറയുന്നത് എന്താണ്? ക്ഷമയുടെ പ്രത്യേകത എന്താണ്? എന്ന് പറഞ്ഞ പ്രതിരോധിക്കുക എന്നുള്ള പ്രതികാര ബുദ്ധിയില്ലാതെ, പ്രതികാര ബുദ്ധി ഇല്ലാതെ സഹിക്കുക എന്നുള്ളതാണ്. നമ്മൾ സഹിക്കും, പക്ഷെ നമ്മളെ ഉള്ളിൽ എന്തുവരും? അവൻ എന്നോട് അത് ചെയ്തെങ്കിൽ തിരിച്ച് അവനോട് അത് ചെയ്യണമെന്നുള്ള ഒരു പ്രതികാര ബുദ്ധി നമ്മുടെ മുമ്പിൽ എപ്പോഴും വരും. അതാണ് നമ്മൾ പരസ്പരം അവിടെയും കൂടുന്നു, എന്റെ ഉള്ളിലും വരും, നിങ്ങളുടെ ഉള്ളിലും വരും. പിന്നെ അത് എത്ര കൂടുതൽ എത്ര കുറവെന്നുള്ളത് ഏത് സന്ദർഭത്തിൽ വരുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ മനുഷ്യന്റെ ബുദ്ധിയിൽ എപ്പോഴാണ് ആ പ്രതികാര ബുദ്ധി വരുന്നത്, അപ്പൊ അവന്റെ സമാധാനം പോകും. പ്രതികാര ബുദ്ധി വന്നാൽ സമാധാനം പോകും. എന്തുകൊണ്ട് പ്രതികാര ബുദ്ധി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രതികാരം പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ്. അപ്പൊ പ്രതികാരം പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് നേർവഴിയെ പോകാൻ സഞ്ചരിക്കാൻ പറ്റില്ല, വളഞ്ഞ വഴികളൊക്കെ ഉപയോഗിക്കേണ്ടി വരും. വളഞ്ഞ വഴികൾ നമ്മുടെ ബുദ്ധി ചിന്തിക്കാൻ തുടങ്ങിയാൽ മനസ്സിന്റെ സമാധാനം പോകും. മനസ്സിന്റെ സമാധാനം പോയി കഴിഞ്ഞാൽ പിന്നെ പല പല പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ക്ഷമ എന്ന് പറയുന്നത് ഇതാണ്. പ്രതികാര എന്ന് വെച്ചാൽ തന്നോട് എത്ര അപകാരം ചെയ്ത വ്യക്തിയോടും പ്രതികാര ബുദ്ധി ഇല്ലാതിരിക്കുക. അതാണ് ആത്മീയതയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയി പറയുന്നത്. അത് ഒരാൾക്ക് എത്രമാത്രം സാധ്യമാകുമോ അത്രമാത്രം അയാൾ ആത്മീയ ജീവിതത്തിൽ വിജയിക്കും, അത്രമാത്രമേ അയാൾക്ക് ഒരു ആത്മീയ ശാന്തി എന്ന് പറയുന്ന ഉണ്ടാകത്തുള്ളൂ. മറിച്ച് നമ്മുടെ ഉള്ളിൽ പ്രതികാരം ഉണർന്നു വരുന്നാൽ പോയി തീർന്നു. അത് ലേശമില്ലായിരുന്ന ഒരാളാണ് ഈ പറയുന്ന വർദ്ധമാന മഹാവീരൻ. അതാണ് ഈ പറയുന്ന എന്താണ്, തന്നെ ഒരു കൊതുക് ഒന്ന് കുത്തുമ്പോ കുത്താതിരിക്കത്തില്ല, നമ്മൾ സ്വഭാവമായിട്ട് തന്നെ അടിച്ചു കൊല്ലു. കുത്തിയ ഒരു ദേഷ്യം നമ്മുടെ ഉള്ളിൽ വരും. അപ്പൊ അങ്ങനെ അടിക്കാതിരിക്കുക എന്ന് പറയുന്നത് ആണ് ക്ഷമ. അതിന് വേണമെങ്കിൽ കൈയൊന്ന് അനക്കി ഓടിച്ചു വിടാം, അതിന് കുഴപ്പമില്ല. അല്ലെങ്കിൽ അത് വന്ന് കടിക്കാതിരിക്കാൻ ദേഹത്ത് എന്തെങ്കിലും മരുന്നൊക്കെ പുരട്ടിയിരിക്കാം, അതിനും കുഴപ്പമില്ല. കൊതുവരെ കേകത്തിരിക്കാൻ കുഴപ്പമില്ല. പക്ഷെ അതിനെ തല്ലി കൊല്ലുക എന്ന് പറയുന്നത് പ്രതികാരമാണ്. അപ്പൊ പ്രതിവിധിയും പ്രതികാരവും രണ്ട് രണ്ടാണ്. പ്രതികാരമില്ലാതെ പ്രതിവിധി ചെയ്യാം. എന്തേ തെളിച്ചു പറ. എന്നെ പറയുന്ന പ്രതികാരം പാടില്ല. പ്രതികാര ബുദ്ധിയില്ലാതെ നമുക്ക് ഉപദ്രവം ചെയ്ത ആളിനോട് പ്രതികാരം തോന്നാത്ത രീതിയിൽ പ്രതിവിധി ചെയ്യാം. അത് ചെയ്യും. അതാണ് അത് പറഞ്ഞിട്ടില്ലേ, രാത്രി ചക്ക മോഷ്ടിക്കാൻ വന്ന ആളിന്റെ അടുത്ത് പകർ വന്ന് മോടിച്ചോണ്ട് പറിച്ചോണ്ട് പോകുന്നല്ലേ ഗുരു പറഞ്ഞു. അപ്പോ തന്റെ സ്വത്ത് അപഹരിക്കുന്നത് ആർക്കാരും ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ അത് ചെയ്തുകൊണ്ട് അവനെ ശത്രുവായി എല്ലാം കാണേണ്ടതെന്നൊരു പാഠം മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അല്ല, മോഷണത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, മറ്റുള്ളവർ എങ്ങനെ അതിനോട് ഇടപെടണം എന്നുള്ളത്. ആ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ചക്കയെ വാഴക്കുല തേങ്ങാക്കുല എന്തോ ആയിക്കൊള്ളട്ടെ, സംഗതി ഒന്നുകാണ്. ഇത് തന്നെ ഈ പറഞ്ഞത്. അവര് പിടിച്ചു കെട്ടി വെച്ച് അടിക്കുകയൊക്കെ ചെയ്തു. ഇനി ഞാൻ അങ്ങോട്ട് കയറുന്നില്ല, എന്ന് ഗുരു പറഞ്ഞു. സൂക്ഷിച്ചു അതെ, അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ സംഭവങ്ങളും ഉണ്ട്. അതെന്നെ ഈ പറയുന്നത്. അപ്പോ തനിക്ക് അപകാരം ചെയ്യുക, തനിക്ക് ഉപദ്രവം ചെയ്യുന്നവനോടും എന്താണ് പ്രതികാര ബുദ്ധി ഇല്ലാതിരിക്കുക എന്ന് പറയുമ്പോ അത് അപ്പൊ ഇത് ഗുരുവിനല്ലേ യോജിക്കുന്നതാണ്, ഗുരുവിന് യോജിക്കുന്നതാണ്. ഗുരു ആരോടെങ്കിലും പ്രതികാരം ചെയ്തിട്ടുണ്ടോ ജീവിതത്തിൽ? അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. നമ്മളിപ്പോ നിരന്തരം നടക്കുന്നതിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ സന്യാസ ജീവിതം തന്നെ പ്രതികാരം ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നു, ആണോ അല്ലേ? എന്ത് ശ്രദ്ധിക്കുക? അങ്ങനല്ലെന്നാ പറയുന്നത്? മനുഷ്യന്റെ കാര്യം ഈ പറയുന്നത്, മൃഗങ്ങളുടെ അല്ല. എന്റെ മുമ്പിൽ ഇരിക്കുന്നൊക്കെ മനുഷ്യരാണെന്നുള്ള ബോധത്തിലാണ് ഞാൻ ഈ പറയുന്നത്. അതിനെ കുറിച്ചാ പറയുന്നത്. ഗുരു എന്ത് പറഞ്ഞു എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഉണ്ടാവില്ലെന്നല്ല ഞാൻ പറഞ്ഞു. നമ്മുടെ ഒരു സന്യാസ ജീവിതത്തിലേക്ക് വന്നിട്ട് നമ്മുടെ ജീവിത വ്രതമായി സ്വീകരിച്ചിരിക്കുന്ന എന്താണ്? ഇതുപോലെയുള്ള കാര്യങ്ങളല്ല, ജീവിതം മുഴുവൻ പ്രതികാരം ചെയ്ത് ജീവിതം ഒടുങ്ങട്ടെ എന്നുള്ളതാണ്. അപ്പൊ ഒരുത്തനോട് പ്രതികാരം ചെയ്ത് കഴിയുമ്പം പിന്നെ അടുത്തവൻ എന്നോടായി, പിന്നെ അടുത്തവനോടായി, ഇതെന്നാ അവസാനിക്കുന്നത്? എന്നും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ജീവിതകാലം മുഴുവൻ എന്ത് ചെയ്യും? പ്രതികാരം ചെയ്തുകൊണ്ട് ജീവിക്കും. അങ്ങനെ പ്രതികാരം ചെയ്യാതെ ജീവിക്കുന്നതിനാണ് ക്ഷമ എന്ന് പറയുന്നതെന്നാണ് പറയുന്നത്. ഭൂതങ്ങളിൽ പ്രാണികളോടുള്ള ദയയും ക്ഷമ സർവത്ര ജീവിതത്തിലല്ല. അപ്പൊ ചോദിക്കും, അങ്ങനെ ഒരാൾക്ക് ജീവിതത്തിൽ പൂർണമായും ക്ഷമയിൽ ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ സാധ്യമായിടത്തോളം അങ്ങനെയാണ്. അത് അസാധ്യമല്ല, നമുക്കെത്രമാത്രം സാധ്യമാകും അത്രയും. നമ്മളങ്ങനെ ബുദ്ധനെ പോലെ ക്ഷമിക്കുന്നതിനുള്ള അത്രയും യോഗ്യതയൊന്നും എനിക്കില്ല എന്ന് ഒരാൾക്ക് പറയാം, പക്ഷെ അവന് സാധ്യമായിടത്തോളം ആകാമല്ലോ. അല്ലെങ്കിൽ പിന്നെ ആത്മീയ ജീവിതത്തിന് അർത്ഥമൊന്നുമില്ല. ഈ വേഷം കെട്ടില്ലെന്ന് യാതൊരു കാര്യമില്ല. നമ്മൾ എപ്പോഴും എന്താണ് വേറെ തന്നെ ഉപദ്രവിക്കാൻ നോക്കുന്നത്? അതിന്റെ ലോജിക് എന്താണ്? നമ്മൾ വേറെ ആളെ ഉപദ്രവിക്കുന്നതിന്റെ ലോജിക് എന്താണ്? അതൊന്നുമല്ല. എന്താണ് അതിന്റെ ലോജിക്ക്? നമ്മൾ ഉപയോഗിക്കുന്നു എന്താണ്? അതൊന്നുമില്ല. നമ്മുടെ ലോജിക്ക് ഇത്രേ ഉള്ളൂ, അവ എന്നെ ദ്രോഹിച്ചു, അതുകൊണ്ട് തിരിച്ചും പണി കൊടുക്കണം, ആണോ അല്ലേ? മനുഷ്യൻ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിന്റെ അവന്റെ ലോജിക്ക് എന്ന് പറയുന്നത് ഇതാണ്, അവൻ എന്നെ ദ്രോഹിച്ചു അതുകൊണ്ട് തിരിച്ചു പണി, ആണോ അല്ലേ? എന്നുവെച്ചാ ഇപ്പൊ ആരെങ്കിലും ഒരാള് ആരെങ്കിലും ഒരാളെ പറഞ്ഞ ഈ പറയുന്ന ആളെ ആരെങ്കിലും ഒരാൾ അടിച്ചില്ല, അടിക്കാനായി കൈ പൊക്കിക്കഴിഞ്ഞാൽ അവനെന്ത് ചെയ്യും? അവന് വേണ്ട സഹായമൊക്കെ ചെയ്യും. എന്ത് സഹായമൊക്കെ ചെയ്യും? ഇതൊക്കെ പറയാം, ജയിക്കാൻ വേണ്ടി വേണമെങ്കിൽ പറയാം. അങ്ങനെയൊന്നും ആരും ചെയ്യത്തില്ല. നമ്മളെ നേരെ കൈ ഓങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ശ്രമിക്കുന്നത് പ്രത്യക്ഷമായോ പരോക്ഷമായോ അവന്റെ കൈയെ തളർത്താൻ തന്നെയാണ്, അവനെ ഇല്ലാതാക്കാൻ തന്നെയാണ്. അവനെ പരമാവധി ഇല്ലാതാക്കി അവനെന്ത് ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്താലും എന്നൊരു സമാധാനം നമുക്ക് വരത്തില്ല. ഇതൊക്കെ സാധാരണ മനുഷ്യന്റെ സ്വഭാവം. അതല്ല എന്നൊക്കെ നമ്മൾ പറയുന്നത്, നമ്മൾ ചില ആദർശങ്ങളൊക്കെ പഠിച്ചു വച്ചിട്ടുണ്ട്. അതെടു പുറത്തെടുക്കുന്നു എന്നേ ഉള്ളൂ. ജീവിതത്തിൽ ഇതൊന്നും കാണത്തില്ല. എന്നോടിപ്പോ ജീവിതത്തിലെപ്പോഴും ക്ഷമാപൂർവ്വം പെരുമാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഞാനങ്ങനെ പെരുമാറിയിട്ടുണ്ടെന്ന് എനിക്ക് അവകാശമാണ്. എന്നാലും ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. വിരോധങ്ങൾ വരുമ്പോൾ അത് പരിഹരിക്കാൻ ശ്രമിക്കും, അത്രയേ ഉള്ളൂ. മനസ്സിലൊരിക്കലും വിരോധം തോന്നിയിട്ടില്ല എന്ന് അതിനർത്ഥമില്ല. പക്ഷെ അത് പരിഹരിക്കാൻ ശ്രമിക്കും. കടും കൈയൊന്നും ജീവിതത്തിൽ ഇതുവരെ ആരോടും ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്യാനോട്ട് തോന്നിയിട്ടില്ല. പിന്നെ ചിലർക്ക് കൊച്ചടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നന്നാവാൻ വേണ്ടിയിട്ട് അത്രയേ ഉള്ളൂ. അതീ കഴിഞ്ഞ് പ്രതികാര ബുദ്ധി വൈരാഗ്യ ബുദ്ധി കൊണ്ട് നടക്കുക, അതിൽ ജീവിക്കുക ജീവിതകാലം. അങ്ങനെയില്ല, അതത്ര പൂർണ്ണമായിട്ടല്ല. എങ്കിലും എന്ത് പറയുമ്പോഴും നമ്മൾ എന്താണ് നമ്മുടെ കഴിവിന്റെ പരമാവധി എന്നേ ചിന്തിക്കാൻ പറ്റുള്ളൂ. അല്ല, നമ്മൾക്കതിൽ പെർഫെക്റ്റ് ആകാനൊന്നും പറ്റത്തില്ല. പൂർണ്ണത എന്ന് പറയുന്നതല്ല, നമ്മുടെ കഴിവിന്റെ പരമാവധി എത്രമാത്രം സാധ്യമാകുമോ അത്രമാത്രം എന്നേ പറയാൻ പറ്റും. അല്ലാതെ നമ്മളോട് ഒരുത്തൻ ഉപദ്രവിച്ചുകൊണ്ട് അവനെ അങ്ങ് നശിപ്പിച്ചു കളയുക, അവൻ ഇനി തല പൊക്കരുത്, അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരാൻ പാടില്ലെന്നാണ് ഈ പറയുന്ന ക്ഷമയുടെ അർത്ഥം. നമ്മൾ സഹായിക്കാനൊന്നും വേണ്ട. എന്താണ് വായുള്ള പിള്ള പഴച്ചോളൂ, അവനവൻ ജീവിച്ചോളൂ. നമ്മളെന്താ സഹായിക്കുന്നത്? ബാക്കിയുള്ളവർ നമ്മളാരാ സഹായിക്കുക? ആരെയും സഹായിക്കാനൊന്നും വേണ്ട. പിന്നെ ഉപദ്രവിക്കാതിരുന്ന, കാരണം മറ്റുള്ളവന് നമ്മളോട് ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ തെറ്റാണ്. ഈ തെറ്റ് നമ്മളിൽ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ തെറ്റുകൾ നമുക്ക് മറച്ചു വയ്ക്കാൻ പറ്റും? ഇല്ലല്ലോ, നമുക്കറിയാം നമ്മുടെ തെറ്റുകൾ നമുക്കറിയാം. അപ്പോൾ മറ്റുള്ളവർ നമ്മളോട് ഉപദ്രവിക്കുന്ന വെച്ചാൽ അവനോട് തെറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ തെറ്റുകൾക്കെല്ലാം മാപ്പ് കൊടുക്കുന്ന ആരാണ്? നമ്മൾ തന്നെയാണ് നമ്മുടെ തെറ്റിന് മാപ്പ് കൊടുക്കുന്നതെങ്കിൽ അവന്റെ തെറ്റിന് അവനും മാപ്പ് അർഹിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ തെറ്റുകൾക്കെല്ലാം നമ്മൾ മാപ്പ് കൊടുക്കും, അവന്റെ തെറ്റിന് അവനെ ശിക്ഷിക്കും. ഇത് ശരിയാണ്. ഞാൻ പറയുന്നത് എന്താണ്? പ്രതിവിധിയെ കുറിച്ചല്ല പറയുന്നത്, പ്രതികാരത്തെ കുറിച്ചാണ്. രണ്ട് രണ്ടാണ്. പ്രതികാരം പാടില്ല, പ്രതിവിധിയാകാം. ഇത് രണ്ടും രണ്ടാണ്. ഏത് കാര്യത്തിനും എന്താണ് പ്രതിവിധികൾ സ്വീകരിക്കാം. അവിടെ എന്ത് പാടില്ല? പാടില്ലാത്ത എന്താണ്? തലവനുക്ക് എന്നാണ് ഞാൻ ഈ പറയുന്നില്ലേ കേൾക്കുന്നത്? എവിടെയാണ് അസ്വസ്ഥത? പ്രതിവിധി ആകാം, എന്ത് പാടില്ലെന്നാ പറഞ്ഞത്? ഞാനിപ്പോ പറഞ്ഞത് പ്രതികാരം രണ്ട് രണ്ടാണ്. പ്രതിവിധികൾ എപ്പോഴും നമ്മൾ സ്വീകരിച്ചുകൊണ്ടേയിരിക്കണം. അത് വേണ്ടി വരും. അത് വേറെയാണ്, പ്രതികാരം വേറെയാണെന്നാ പറഞ്ഞു വരുന്നത്. സ്ഥാപനമായാലും ശരി, വ്യക്തിയായാലും ശരി, രണ്ടും ഒന്നുപോലെ തന്നെ. ഓക്കെ, നാളെ ഞാൻ എതിന്ന് എന്തെങ്കിലും ഒരു പോയിന്റെങ്കിലും പറയാൻ പറയുമ്പോൾ പറയും.